ലോകത്തിൻ നന്മയ്ക്കായി നാഥൻ പിറന്നു. കാഴ്ചകളെ കിടന്നാം നാഥനെ വന്ദനം പാടിടന്ന ഉണ്ണീശോ പുൽക്കൂട്ടിൽ വന്നു പിറന്നു. കാഴ്ചകളെ കിടന്നാം നാഥനെ വന്ദനം പാടിടന്ന രാജാക്കൾ മൂവരും താണു വണങ്ങി കാഴ്ചകൾ ഓരോന്നും വെച്ചു വണങ്ങി. ഇനിയും പാടാമൊന്നായി ഒന്നാഥനായി സ്തുതികൾ പാടാമൊന്നായി. ഇനിയും പാടാമൊന്നായി ഒന്നാഥനായി സ്തുതികൾ പാടാമൊന്നായി. ലോകത്തിൻ നന്മയ്ക്കായി നാഥൻ പിറന്നു ഉണ്ണീശോ പുൽക്കൂട്ടിൽ വന്നു പിറന്നു. ഇനിയും പാടാമൊന്നായി ഒന്നാഥനായി സ്തുതികൾ പാടാമൊന്നായി. ഇനിയും പാടാമൊന്നായി പൊന്നാഥനായി സ്തുതികൾ പാടാമൊന്നായി. വരാൻ സ്തുതിയും ചൊല്ലി ഞാൻ ഭൂവിൽ നിൽക്കയാണിന്നോളവും. നാഥ നീ വരാൻ സ്തുതിയും ചൊല്ലി ഞാൻ ഭൂവിൽ നിൽക്കയാണിന്നോളവും. നോമ്പ് നോറ്റു കാത്തിരുന്നു സ്തുതികൾ ചൊല്ലി കാത്തിരുന്നു കൈകൾ കൊട്ടിപ്പാടിടുന്നു ഹല്ലേലൂയ. നോമ്പ് നോറ്റു കാത്തിരുന്നു സ്തുതികൾ ചൊല്ലി കാത്തിരുന്നു കൈകൾ കൊട്ടിപ്പാടിടുന്നു ഹല്ലേലൂയ. വാനമേഘത്തേരിലേറി മാലാഖ വൃന്ദവുമായി എന്നരികിൽ എന്നു വരും എന്നിനി എന്നിനി എന്നു വരും. ലോകത്തിൻ നന്മയ്ക്കായി നാഥൻ പിറന്നു ഉണ്ണീശോ പുൽക്കൂട്ടിൽ വന്നു പിറന്നു. ഇനിയും പാടാമൊന്നായി പൊന്നാഥനായി സ്തുതികൾ പാടാമൊന്നായി. ഇനിയും പാടാമൊന്നായി പൊന്നാഥനായി സ്തുതികൾ പാടാമൊന്നായി.